അധികരണം 2 സൂത്രം 20 വിധ്രുപാധാരണ ശേഷലക്ഷണി വിധിസ്തു ധാരണ അപൂർവത്വാതിഥി. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് അതിന്റെ സൂത്രം. ഇവിടത്തെ സൂത്രം വിധ്രുവാധാരണവത്, പൂർവമീമാംസയിലെ വിധിസ്തു ധാരണ അപൂർവത്. ഇതുപോലെ പല സൂത്രങ്ങളിലും സമാനതയുണ്ട്. പൂർവമീമാംസയിലെ സൂത്രങ്ങളും ഇവിടത്തെ സൂത്രങ്ങളും പദങ്ങളിൽ ഒരുപാട് സമാനതയുണ്ട്. പക്ഷെ രണ്ടും വ്യാഖ്യാനം രണ്ടു തരത്തിലാണ്. ഇതാണ് കഴിഞ്ഞ ദിവസം വ്യാഖ്യാനിച്ചത്. എന്ന് പറഞ്ഞാൽ പൂർവമീമാംസയുടെ ന്യായമനുസരിച്ച് സന്യാസത്തെയും വിധിയായി സ്വീകരിക്കാം. ബ്രഹ്മനിഷ്ഠോ ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി എന്ന് പറയുന്ന ഒരു വിധിയായി സ്വീകരിക്കാം. തദ്വിധിഹാപി ആശ്രമ പരാമർശശ്രുതിർ വിധിരേവേദി കല്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെയും എങ്ങനെയാണ് പൂർവമീമാംസയുടെ വിധിയെ സ്വീകരിച്ചത്, അതുപോലെ ഇവിടെയും തദ്വിധിഹാപി ആശ്രമ പരാമർശശ്രുതി, ആശ്രമത്തെ പരാമർശിക്കുന്ന ശ്രുതി വിധിരേവ, അതിനെ വിധിയായി സ്വീകരിക്കാം. അപ്പോൾ കേവല അനുവാദമല്ല, വിധിച്ചിരിക്കുകയാണ്. യഥാപി പരാമർശയവായം ആശ്രമാന്തരാണ് തഥാപി ബ്രഹ്മസംസ്ഥവ സാമർഥ്യാത് അവശ്യം വിധേയ അഭിഗന്തവ്യ. ഇനി അങ്ങനെ പറയുകയാണ്, എന്താണ് കേവലം പരാമർശമാണോ? മറ്റ് സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്മൃതി ആചാരങ്ങളിലൂടെ സിദ്ധമായ ആശ്രമങ്ങളെ പരാമർശിക്കുകയാണ് എന്ന് പറഞ്ഞാലും ഇവിടെ ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി എന്ന് പറയുന്ന ഭാഗത്തെ വിധിയായി സ്വീകരിക്കാം, ദോഷമില്ലെന്നാണ്. യഥാപി പരാമർശയവയം ആശ്രമാന്തരാണ്. ഇവിടെ ത്രയോ ധർമ്മസ്കന്ധ എന്ന് പറഞ്ഞിരിക്കുന്നത് ആശ്രമങ്ങളെ പരാമർശിച്ചിരിക്കുകയാണ് എന്ന് സ്വീകരിച്ചാണ്. തഥാപി ബ്രഹ്മസംസ്ഥതാവത് സംസ്ഥവ സമർത്ഥ്യ, ഇവിടെ ബ്രഹ്മ സംസ്ഥതയെ സ്തുതിക്കുകയാണല്ലോ. അതുകൊണ്ട് അവശ്യം വിധേയമാണ്, അതിനെ മാത്രമായിട്ടെങ്കിലും വിധേയമായി സ്വീകരിക്കാം. എന്നുവെച്ചാൽ സന്യാസം ശ്രുതി വിധിക്കുകയാണ്. സാചാക്യം ചതുഷാശ്രമേഷു യസ്യ കസ്യചിത് അഹോസിത് പരിഭ്രാജകസ്യ ഏവേദി വിവേക്തവ്യം. അതിൽ പറയുന്ന ബ്രഹ്മസംസ്ഥത എന്ന് പറയുന്നു, അത് എല്ലാവർക്കും ആകാമോ? ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ എല്ലാവർക്കും ബ്രഹ്മസംസ്ഥത, ബ്രഹ്മനിഷ്ഠ അത് കഴിയുമോ? അതിനെക്കുറിച്ചാണ് ഇനി ചിന്തിക്കുന്നത്. അതേ പരിവ്രാജകന് മാത്രമേ കഴിയൂ. സജകം ചതുർഷുവാശ്രമേഷു യസ്യകസ്യചിത് ഏതെങ്കിലും ഒരാൾക്ക് അഹോസിത് അതോ പരിഭ്രാജക സേവ, അതെ പരിഭ്രാജകന് മാത്രമേ ഉള്ളൂ ബ്രഹ്മനിഷ്ഠത. ഭാഷകാരന്റെ സിദ്ധാന്തം ബ്രഹ്മനിഷ്ഠത പരിഭ്രാജകന് മാത്രമേ സാധ്യം, ബാക്കി ആർക്കും സാധ്യമല്ല. ഇത് ഭാഷകാരന്റെ സിദ്ധാന്തമാണ്. ഇതുകൊണ്ടാണ് പിൽക്കാലത്ത് പല ഗ്രന്ഥങ്ങളും എഴുതിയത് ദ്വൈതത്തെ സംബന്ധിച്ച്. ബ്രഹ്മനിഷ്ഠത എന്ന് പറയുന്നത് പരിപ്രാജകന് മാത്രമല്ല, ഗൃഹസ്ഥനും ആകാം. അതാണ് യോഗ വാസിഷ്ടം പോലെയുള്ള ഗ്രന്ഥങ്ങൾ. പിന്നെ പരിപ്രജനം ആവശ്യമില്ല. രാമനോട് രാമന്റെ സ്വന്തം ആഗ്രഹമാണ് സന്യസിക്കണോ, ഉപദിഷ്ടം പറയുന്നു അവന്റെ ആവശ്യമില്ല. പിന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട് ബ്രഹ്മനിഷ്ഠതയ്ക്ക്. അങ്ങനെ പരിപ്രജനം വേണമെന്നും നിർബന്ധമില്ല. ഏതാശ്രമത്തിനും സാർ എന്നുവെച്ചാൽ അതല്ല ഈ ഭാഷ്യക്കാരന്റെ ഈ സിദ്ധാന്തത്തോടുള്ള വിയോജിപ്പാണ്. പരസ്യമായി അവർ പറയത്തില്ല, നിങ്ങൾ ഭാഷ്യക്കാരനെ നിഷേധിക്കുന്നു. പക്ഷെ ഭാഷ്യക്കാരൻ മറ്റ് ഭാഷ്യക്കാരനെ സംബന്ധിച്ചും മുമ്പ് ഉള്ള ശ്രുതിയിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം പരിപ്രാജകനല്ലാത്തവനും ബ്രഹ്മനിഷ്ഠന്മാരെന്നുള്ളതിനുള്ള അടയാളങ്ങളുണ്ട്. ശുഭാഷികാരൻ അത് അംഗീകരിക്കത്തില്ല. അല്ല, മുമ്പ് അങ്ങനെ ഒരാശയം ഇല്ലാതിരുന്നല്ല, മുമ്പ് ഉണ്ടായിരുന്നു. ശുഭാഷികാരനത് അംഗീകരിക്കില്ല. ഭാഷ്യക്കാരൻ പറയുന്ന ബ്രഹ്മജ്ഞാനം അത് പരിപ്രാജകനെ സാധ്യമാകുന്നു. അപ്പൊ പിൽക്കാലത്ത് പലരും വാദിഷ്ടം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഭാഷ്യക്കാരൻ പറയുന്ന ബ്രഹ്മജ്ഞാനത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്ന എന്താണ്, അതിന് പരിപ്രജനം നിർബന്ധമുള്ള കാര്യമില്ല. അത്തരത്തിലുള്ളൊരു വിമർശന ബുദ്ധിയിൽ നിന്നാണ് പിൽക്കാലത്ത് ആ ഒരു ആശയത്തിൽ പ്രചാരം. യതിച ബ്രഹ്മചര്യാന്തേഷു ആശ്രമേഷു പരാമർശ്യമാനേഷു പരിവ്രാജകോപി പരാമിഷ്ട തഥ ചതുർണാമപ്പി ആശ്രമാണ പരാമിഷ്ടത്വ അവിശേഷ അനാശ്രമിത്വ അനുപത്തിശ്ച കശ്ചിത് ചതുർഷു ആശ്രമേഷു ബ്രഹ്മസിദ്ധോ സംസ്ഥോ ഭവിഷ്യതി. ഇവിടെ ത്രയോ ധർമ്മസ്കന്ധ എന്ന് പറയുന്നിടത്ത് മൂന്നാശ്രമങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്. ആദ്യം ഗൃഹസ്ഥാശ്രമം, പിന്നെ വനപ്രസ്ഥം, പിന്നെ നൈഷ്ഠിക ബ്രഹ്മചാരി. അപ്പൊ ഈ കൂട്ടത്തിൽ പരിപ്രാജകനും വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ്. അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് ആർക്ക് സംഭവിക്കും? അത് ഈ ഭാഷകാരൻ പറയുന്ന തരത്തിലുള്ള പരിപ്രാജകനെ ബ്രഹ്മനിഷ്ഠ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന മൂന്നിലും പരിപ്രാജകനും അന്തർഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ഈ മൂന്നിലും പരിപ്രാജകൻ അന്തർഭവിച്ചിട്ടില്ല. യതിജ ബ്രഹ്മചര്യ അന്തേഷു ആശ്രമേഷു പരാമർശ്യമാനേഷു ത്രയോ ധർമ്മസ്കന്ധ എന്നിടത്ത് ബ്രഹ്മചാരിവരെയുള്ള ആശ്രമങ്ങൾ അവിടെ പരാമർശിക്കുന്നുണ്ട്. അതിൽ പരിവ്രാജകോ അഭിപരാമൃഷ്ട എന്ന് വെച്ചാൽ അതിൽ പരിവ്രാജകനെയും ഉൾക്കൊള്ളിച്ചെങ്കിൽ, അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ശ്രുതിയിൽ തഥ ചതുർണാമപ്പി ആശ്രമമാണ് പരാമർശത്വ അവിശേഷ നാലാശ്രമങ്ങളെയും പരാമർശിച്ചു എന്ന് ഒന്നും വിട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് ഭാഷകാരൻ പറയണം, ഉണ്ടെന്നുള്ള ഭാഷകാരന്റെ സിദ്ധാന്തം. അനാശ്രമിത്വം അനുപത്തേച്ഛ അനാശ്രമിത്വം അംഗീകരിക്കാൻ പറ്റത്തില്ല. ശ്രുതിയോ സ്മൃതിയോ ഒന്നും അനാശ്രമിത്വം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാശ്രമത്തിൽ ഒരാളായിരിക്കും. ഒന്നുകിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ, ഇപ്പോൾ ഒരാശ്രമത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൻ്റെ എങ്ങനെയാണോ ശാസ്ത്രങ്ങളിൽ അനുഷ്ഠിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ രീതിയിൽ അനുഷ്ഠിക്കണം, എന്നാലേ ആശ്രമിത്വം വരത്തുള്ളൂ. വിവാഹം കഴിക്കുന്നവരെ ബ്രഹ്മചാരി അങ്ങനെ പറയാൻ പറ്റില്ല. നിസ്സാരണം ധരിച്ചിരിക്കുന്നുമില്ല. ബ്രഹ്മചാരിയുടെ ആശ്രമത്തിൽ എന്താണോ വിധിച്ചിരിക്കുന്നത് സ്മൃതികളിലും മറ്റും സ്മൃതി ആചാരങ്ങളിലൂടെ എങ്ങനെയാണോ അങ്ങനെ ആയാലേ ആ വ്യക്തിയിൽ ആശ്രമിത്വം വരത്തുള്ളൂ. വിവാഹം കഴിച്ച ഗൃഹസ്ഥരാശ്രമം അതും വരത്തില്ല. അത് സ്മൃതി ആചാരങ്ങളിലൂടെ സിദ്ധമായിരിക്കും. അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു അതായിരിക്കും. വനപ്രസ്ഥനും അതുപോലെ ആയിരിക്കും. പരിവ്രാജകനും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ആശ്രമിത്വം സിദ്ധിക്കത്തില്ല. ഒരു ആശ്രമത്തിൽ നിന്ന് ബഹിർഭൂതന്മാരാണ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ മനുഷ്യരെല്ലാം ഈ ആശ്രമങ്ങളിലൊന്നും പെടുന്നില്ല. എന്തുകൊണ്ട്? വിധിച്ച രീതിയിൽ ആർക്കും ഒരാശ്രമത്തിൽ ഇന്ന് ജീവിക്കാൻ കഴിയത്തില്ല. സ്മൃതി ആചാരങ്ങളോ അനുസരിച്ചോ വേദവിധി അനുസരിച്ചോ ഈ ആശ്രമങ്ങൾ പരിപാലിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സാധ്യമേ അല്ല. എന്നാലും ഒരു അലങ്കാരത്തിന് വേണ്ടി പറയുകയാണ്, ഇന്ന ആശ്രമമാണ് ഇന്ന ആശ്രമമാണ്. അല്ലെങ്കിൽ അങ്ങനെ വിധിച്ചിട്ടുള്ള ആശ്രമ ധർമ്മങ്ങളുടെ ചില അംശങ്ങൾ സ്വീകരിക്കുന്നു, ചിലത് കാല വ്യത്യാസം കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചില അംശങ്ങളെ സ്വീകരിക്കുന്നതുകൊണ്ട് പറയാം അയാൾ ബ്രഹ്മചാരിയാണ് ഗൃഹസ്ഥനാണ് വനപ്രസ്ഥനാണ് സന്യാസിയാണ്. അല്ലാതെ പഴയകാലത്ത് എങ്ങനെയാണോ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ ഈ ഒരാശ്രമത്തിലും ഇന്ന് ആർക്കും നിൽക്കാൻ പറ്റില്ല. പാർശ്വ സംസ്കാരം എന്ന് പറയുന്ന ഇതാണ്. ഈ വർണ്ണധർമ്മവും ആശ്രമധർമ്മവും, ധർമ്മം എന്ന് പറയുന്നത് രണ്ടിലായി കിടക്കുകയാണ്. ഒന്നുകിൽ അത് വർണ്ണധർമ്മമായിരിക്കും അല്ലെങ്കിൽ ആശ്രമധർമ്മമായിരിക്കും. ഇത് ഇന്നത്തെ കാലത്ത് അപ്രായോഗികമാണ്. ഏതെങ്കിലും തരത്തിൽ പ്രായോഗികം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില അംശങ്ങളിൽ മാത്രം, അല്ലാതെ അത് വിധി അനുസരിച്ച്. കാരണം ധർമ്മത്തെ സംബന്ധിച്ച് പറയുന്ന എന്താണ്? വിധിവത്, വിധി അനുസരിച്ച് ചെയ്യണം. വിധി അനുസരിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊരു അനാശ്രമിത്വം വരും. ആശ്രമങ്ങളിലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ആശ്രമിത്വം എന്ന് പറയാം. അപ്പോൾ അവിടെ എന്ത് സ്വീകരിക്കേണ്ടി വരും? ഇവിടെ അവിടെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആശ്രമിത്വം സ്വീകരിക്കണമെങ്കിൽ മാറ്റത്തെ ഉൾക്കൊള്ളണം. മാറ്റങ്ങൾക്കനുസരിച്ച് അപ്പോൾ ഈ പറയുന്ന വിധികളെല്ലാം പരിഷ്കരിക്കണം. പഴയ മാമൂലുകളെല്ലാം പരിഷ്കരിക്കേണ്ടി വരും. അത് കാലാനുസൃതമല്ലാതെന്ന് പറഞ്ഞ് പലതും ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും അതേപടി നടപ്പിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ആചാരങ്ങളും പരിഷ്കരിക്കേണ്ടി വരും. ആചാരങ്ങളെ പരിഷ്കരിക്കുമ്പോൾ പിന്നെ ആചാരങ്ങളെ സംരക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. പരിഷ്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നും നിലനിൽക്കത്തില്ല. അനാശ്രമിത്വം ആശ്രമങ്ങളിൽ തന്നെ വരും. അപ്പോൾ ഇത് സംരക്ഷിക്കണമെന്ന് പറയുന്നു, പരിഷ്കരിച്ചാണ് സംരക്ഷിക്കണമെന്ന് പറയണമെങ്കിൽ ശരി, കാലാനുസൃതമായി പരിഷ്കാരങ്ങൾ. പക്ഷെ ഇതൊന്നും മനുഷ്യൻ്റെ തലയിൽ കയറത്തില്ല. മൂഢബുദ്ധികൾക്ക് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, പറയുന്നത് അബദ്ധമാണ് എന്നേ മനസ്സിലാക്കും. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ വച്ചത് ആ കാലത്തേക്ക് ശരി, അത് ആ കാലത്തേക്ക് മാത്രം. എല്ലാ കാലത്തേക്കും ഇതൊന്നും ശരിയാകത്തില്ല എന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒരു തിരിച്ചറിവില്ലെങ്കിൽ ഈ ആചാരങ്ങളെല്ലാം ബന്ധനങ്ങളാണ്. ആചാരത്തിന് വേണ്ടി ആചാരം, ആ ബന്ധനങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണ്. ഒരു മനഃശാസ്ത്രമാണ്. നിങ്ങൾ ദീർഘകാലം ഒരു ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ ആ ചങ്ങലയെ സ്നേഹിക്കാൻ തുടങ്ങും. മനുഷ്യന്റെ മനസ്സാണ്. മുമ്പ് ഒരു 10-30 വർഷം ഞാനൊരാളെ കണ്ടു, പത്രത്തിലൊക്കെ വാർത്ത വന്നു, ഞാൻ കാണാൻ പോയിരുന്നു. അയാളുടെ വീട്ടിലൊരു ചങ്ങലയിൽ സ്വയം ബന്ധിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ വീട്ടിൻ്റെ ഒരു കാമ്പൗണ്ടിനകത്ത് ഒരു ചങ്ങല അയാളെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു സ്വയം കാണാൻ പോയി, ചെറുപ്പമാണ്. അപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചങ്ങലയുടെ കണ്ണികൾ നീളം കൂട്ടിക്കൊണ്ടിരിക്കും, ചങ്ങലയെ വലുതാക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചെന്ന് വെച്ചാൽ അയാളുടെ കാമ്പൗണ്ടിൻ്റെ അകത്ത് ചുറ്റി നടക്കും കുറച്ച്. ഈ ചങ്ങലയുടെ നീളം കൂട്ടുമ്പോൾ ഒരു പ്രശ്നം, കുറച്ച് ദൂരോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ചങ്ങലയൊക്കെ എടുത്ത് തോളി വെച്ചുകൊണ്ടായിരുന്നു. ഇരുമ്പ് ചങ്ങലയാണ്, അല്ല പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഒരു വെൽഡറെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കണ്ണികൾ കൂട്ടിച്ചേർക്കും, വെൽഡ് ചെയ്ത് ചേർക്കും. എന്നിട്ട് ഈ ചങ്ങലെല്ലാം കൂടെ തോളി കൂടെ ഇങ്ങനെ വാരിയിട്ട് വലിയ ശബ്ദം ഉണ്ടായിക്കൊണ്ട് നടക്കും. അതിനകത്ത് ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. അയാളുടെ ബന്ധുക്കൾ ആഹാരം കൊണ്ട് കൊടുക്കും. ഇടയും തലമുടിയൊക്കെ ഉള്ളവർക്ക് സംസാരിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, വർക്കലയാണ് ഈ സംഭവം. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, ഈ ചങ്ങല നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു? ഞാൻ ആദ്യകാലത്ത് തോന്നിയിരുന്നു, ഇപ്പം സുഖമാണ്. ആദ്യകാലത്ത് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു, ഇപ്പം സുഖമാണ്. ഇത്രയും വെയിറ്റുള്ള ചങ്ങല തോളിൽ വാരി ചുമന്ന് ഇങ്ങനെ നടക്കുക, രാവും പകലും പുറത്തു വരാൻ പറ്റില്ല. ഇപ്പം അയാൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, ഞാൻ അന്വേഷിച്ചില്ല. ഒരു 30 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയും. 25 വർഷം. അപ്പം ചങ്ങലെ സ്നേഹിക്കുന്നു, ഇതാണ് മനുഷ്യൻ്റെ. അത് ഞാൻ പഠിച്ച കാര്യം ഇതാണ്. നിങ്ങളൊരു ചങ്ങലയ്ക്ക് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ചങ്ങലയെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ആരെങ്കിലും ഈ ചങ്ങലയെ വിടുവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചങ്ങലയോടുള്ള സ്നേഹം കൊണ്ട് അയാളെ ചങ്ങല കൊണ്ട് വരിഞ്ഞിലപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. ഇയാളുടെ അടുത്തും അങ്ങനെയാണ്. ഇയാൾ അക്രമ സ്വഭാവിയാകും എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. ഞാനിപ്പോൾ ഈ സംസാരിച്ചപ്പോഴൊന്നും ഉണ്ടായില്ല. ആരെങ്കിലും ഈ ചങ്ങലയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങല എടുത്ത് ചെല്ലുന്നവൻ്റെ കഴുത്തിൽ ചുറ്റും പേടിപ്പിക്കും. ആരും എടുക്കത്തില്ല. ഇതാണ് മനുഷ്യൻ്റെ സ്ഥിതി. ഈ ആചാരങ്ങളെന്ന് പറയുന്ന പോലെയുള്ള ചങ്ങലകളാണ്. അത് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് പറയുന്നവൻ്റെ കഴുത്തി ചുറ്റും കൊന്നുകളയും. മനസ്സിൽ വിരോധം വരും, വൈരാഗ്യം വരും, വിദ്വേഷം വരും. കാരണം അതിനെ സ്നേഹിക്കുന്നു. ഇത് നേരിട്ട് കണ്ട് അറിഞ്ഞൊരു അനുഭവമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാകുന്നതിന് എനിക്ക് യാതൊരു വൈഷമ്യം തോന്നാറില്ല. കാരണം അത് മനുഷ്യ മനസ്സങ്ങനെയാണ്. ആ ചങ്ങലയെ പറിച്ചു കളയാൻ അപൂർവം പേരൊക്കെ കഴിയും, എല്ലാവർക്കും അത് കഴിയത്തില്ല. സ്നേഹിച്ചു പോയാൽ പിന്നെ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ ആചാരങ്ങൾ, ഇതാണ് ആചാര സംരക്ഷണം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ, ചങ്ങലയെ സ്നേഹിക്കുന്നു. ഭൂരിപക്ഷമൊക്കെ എപ്പോഴും അങ്ങനെയാണ്. ഭൂരിപക്ഷം എപ്പോഴും ഈ ചങ്ങലയുടെ കൂട്ടത്തിലാണ്. അവർക്കത് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആചാരങ്ങളെ അതേപടി പാലിക്കാൻ പോയി കഴിഞ്ഞാൽ സാധ്യമല്ലാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ പറയുന്നു അനാശ്രമിത്വം വരും. അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഈ ചങ്ങലയൊക്കെ അഴിക്കുക. നീളം കൂട്ടുകയല്ല ചെയ്യേണ്ടത്, നീളം കുറച്ച് കുറച്ച് അതങ്ങ് അഴിച്ചു കളയും. പക്ഷെ നിർഭാഗ്യവശാലം നമ്മൾ ചങ്ങലയുടെ നീളം കൂട്ടും, ബലവും വേണ്ടി വന്നാൽ കൂട്ടും, ഡബിൾ വെൽഡ് ചെയ്യും, ഇളകിപ്പോവാൻ പാടില്ല. അങ്ങനെ കാലാനുസൃതമായി മാറ്റങ്ങൾ വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ പല ചങ്ങലകളും അഴിഞ്ഞു പോകും. തിരിച്ചറിവില്ലാത്തവൻ്റെ അടുത്തെടുക്കുക, പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊരു കാര്യം, വെറുതെ വിരോധം സമ്പാദിക്കാം എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവും വരത്തില്ല. ഭാഷകാരൻ പറയുന്ന ഇതാണ്, ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളനുസരിച്ച്. ഇത് ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് അറിച്ച് ഈ വിധി അനുസരിച്ച് ആശ്രമത്തിൽ നിൽക്കുക എന്ന് പറയുന്ന കാര്യം ഭാഷകാരൻ അതിൽ വലിയ കടുംപിടുത്തമാണ്. കടുംപിടുത്തത്തിൽ ദോഷമൊന്നുമില്ല, പക്ഷേ അത് മാറ്റത്തെ കൂടെ അംഗീകരിക്കാമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ, ഏതാശ്രമത്തിനായാലും ശരി, അതിൻ്റെതായ നിയമങ്ങൾ വേണമല്ലോ. നിയമമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റും. പക്ഷെ മാറ്റത്തെ കൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, കാലം നിയമത്തെ മാറ്റുന്നു എന്നുള്ളത് സ്വീകരിച്ചാൽ ശരി. അതുകൊണ്ട് ഇവിടെ പറയുന്നു, യ കശ്ചിത് ചതുർഷു ആശ്രമേഷു ബ്രഹ്മസ്വസ്ഥോ ഭവിഷ്യതി. അപ്പൊ മുമ്പ് ബ്രഹ്മസംസ്ഥോ അമൃതത്വമേരി എന്ന് പറയുന്നിടത്ത് ഈ നാലാശ്രമങ്ങളെയും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മസംസ്ഥൻ എന്ന് പറയുന്നു ആ കൂട്ടത്തിൽ വരും ബ്രഹ്മനിഷ്ഠൻ. അപ്പൊ ബ്രഹ്മനിഷ്ഠൻ അതിൽ ആരുമാകാം? ബ്രഹ്മചാരിയാകാം, ഗൃഹസ്ഥനാകാം, വാനപ്രസ്ഥനാകാം. സ്വാമി, ബ്രഹ്മസംസ്ഥനെയും ഒരു ആശ്രമമായിട്ട് പരിഗണിച്ചില്ലെങ്കിൽ നാല് ആശ്രമങ്ങൾ എങ്ങനെയാ പറയുക? മൂന്നെന്നല്ലേ പറയുന്നത്? അതുകൂടെ വരുമല്ലോ, ബ്രഹ്മസംസ്ഥനെ കൂടെ ചേർത്ത് പറയുകയാണ്. അതിൽ അന്തർഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വന്നില്ലേ? നാലിലും വരാം. ബ്രഹ്മസംസ്ഥനെ മുമ്പ് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ പരിവ്രാജകനെയും, പരിവ്രാജകനുപ്ര നാലായില്ലേ എന്നാ പറയുന്നു? ഈ മൂന്നിൽ നാലാമത്തതുകൂടി അന്തർഭവിച്ചെങ്കിൽ, എന്നുവെച്ചാൽ മൂന്നിന് പകരം നാലാണെങ്കിൽ ബ്രഹ്മനിഷ്ഠ നാലു പേർക്കും വരാം. പറയാൻ കാരണം അവിടെ തപ എന്നെല്ലാം പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് അടുത്ത് പറയും. തപ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഭിക്ഷുവായിക്കൂടാ എന്ന് ചോദിക്കുന്നു. അപ്പോ ഈ നാല് യക്കസിദ് ചതുർഷു ആശ്രമേഷു എന്ന് പറയുന്നതാണ്. മുമ്പ് പരാമർശിച്ചാൽ മൂന്നല്ല, എന്തുവരും? നാലുകൂടെ വരും. വന്നു കഴിഞ്ഞാൽ ബ്രഹ്മനിഷ്ഠ നാലിലും വരും. അപ്പൊ ഈ പരിവ്രജനം എന്ന് പറയുന്നതിന് കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തെ സ്വതന്ത്രമാക്കണമെങ്കിൽ എന്ത് വേണം? പരിവ്രജനം പ്രത്യേകിച്ച് വേണം. പക്ഷെ മുമ്പ് പറഞ്ഞതിൽ ഈ പരിവ്രാജകനെയും പരാമർശിച്ചെങ്കിൽ അവിടെ പറഞ്ഞ നാലു പേരിലാർക്കും ബ്രഹ്മനിഷ്ഠനാകാം. ഇതിരി വളഞ്ഞ വഴിക ചിന്തിക്കുന്നു. അവിശേഷം എന്ന് വെച്ചാൽ തുല്യം, തുല്യമായി പരാമർശിച്ചിരിക്കുന്നു മുമ്പ് പറഞ്ഞിരുന്നു. കാരണം ഈ മൂന്നും അവിടെയും വ്യക്തമായിട്ട് ആശ്രമമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ തപസ് ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അതിൽ നാലാശ്രമത്തെയും പറഞ്ഞുവെങ്കിൽ, പറഞ്ഞെങ്കിൽ ബ്രഹ്മനിഷ്ഠ നാലാശ്രമക്കാർക്കും വരാം, ബ്രഹ്മചാരിക്കും വരാം. അപ്പൊ എല്ലാവർക്കും ആഗ്രഹം കാണും, ഒരവകാശമായിട്ട്. മനുഷ്യ അവകാശത്തെ കുറിച്ചല്ലേ ചിന്തിക്കുന്നു? ബ്രഹ്മചാരി എനിക്കെന്താ ബ്രഹ്മനിഷ്ഠനായിക്കൂടാ, ഗൃഹസ്ഥനും വിചാരിക്കും എനിക്കെന്തുകൊണ്ടായിക്കൂടാ, വാനപ്രസ്ഥനും വിചാരിക്കും പറയുന്നു. അത് മൂന്നു പേർക്കും പാടില്ല. ബ്രഹ്മനിഷ്ഠ പരിവ്രാജകനെ പാടുള്ളൂ. ഇക്കാര്യത്തിൽ ഭാഷ്യകാരന് വലിയ നിർബന്ധമാണ്, ഒരു പിടിവാശം. ത്രയോ അതില് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ്. ഈ മൂന്നില് നാലാമത്തേത് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണേ പറയുന്നുള്ളൂ. നേരിട്ട് പറയണ്ട. അതിലിപ്പോ തപ എന്ന് പറയുന്നോണ്ട് രണ്ടു കൂട്ടരെ എടുക്കുന്നു. ആര്? വാനപ്രസ്ഥനും ഭിക്ഷുവും. അപ്പൊ നാലായി. അതാണ് പരാമർശം എന്ന് പറയുന്നത്. അധന പരാമർശ. ഇനി മൂന്ന് ബ്രഹ്മസംസ്ഥനെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ തത് പരിശിഷ്യമാണ് പരിഭ്രാടേവ ബ്രഹ്മസൃഷ്ടി. നിങ്ങൾ ഇനി നാലാമത് പറയാൻ പോകുന്ന പരിഭ്രാട്. പരിഭ്രാജകനാണ് ബ്രഹ്മസംസ്ഥൻ. പരിശിഷ്യമാണ് പരിഭ്രാടേവ ബ്രഹ്മസംസ്ഥ ഇതി സിദ്ധ്യതി എന്ന് ശ്രദ്ധിക്കുന്നു. ഏതാണ് സേസ്യതി? ബാക്കിയാ കേൾക്കേണ്ടത്. ഷിദിന്റെ ബാക്കി ഷിദിന്റെ ബാക്കി ബാക്കി എന്താ? ഷിദ് തന്നെ. അത് നിങ്ങൾ പറഞ്ഞ ശരി. ഷിദ് സംസിദ്ധോ സിദ്ധിക്കുന്നു എന്നാണ്. സിദ്ധിക്കും. സിദ്ധ്യതി ഇവിടെ സേച്ഛ്യതി. അതങ്ങനെ ഒന്ന് സിദ്ധ്യതിയോ പോലെ ഇവിടെയും സിദ്ധ്യതി എന്ന് പറയുന്നത്. സിദ്ധ്യതി എങ്ങനെ വന്നു? സേച്ഛ്യതി എങ്ങനെ വന്നു? എന്നാ പിന്നെ അവിടെ വന്നുകൂടി സിദ്ധ്യതി എന്നുള്ളത്. ഇത് സെന്നാണോ? അപ്പൊ സിദ്ധ്യതി എങ്ങനെ വരും? ഇതിൽ റിട്ട് സിദ്ധ്യതി ശെൻ. അതുകൊണ്ട് വ്യത്യാസം വരുന്നു. ഇതുള്ള തത്ര തപശ്ശബ്ദേന വൈഖാനസ ഗ്രാഹിണ പരാമർശ പരിവ്രാട ഭീതി. അതാണ് ഈ ചോദിച്ച ചോദ്യത്തിന്റെ പറയുന്നത്. അവിടെ തപശബ്ദം കൊണ്ട് ഇവിടെ തപ എന്ന് പറഞ്ഞല്ലോ. ത്രയോ ധർമ്മസ്കന്ധ സന്ദർഭത്തിൽ ഇവിടെ തപശബ്ദം കൊണ്ട് വൈഖാനസ ഗ്രാഹിണ. അത് ശരിക്കും വൈഖാനസനെ പറയുന്നതാണ്. പക്ഷേ പരാമൃഷ്ട പരിവ്രാട്ട് പരിവ്രാട്ടിനെ കൂടെ അവിടെ എടുത്തു. അങ്ങനെ നാലാകുന്നു എന്ന് ചിലത് പറയുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞല്ല. തപസ് എന്ന് പറഞ്ഞ രണ്ടു കൂട്ടരുമാണ്, പരിവ്രാജകനും വാനപ്രസ്ഥനും എന്ന് ചിലത് പറയുന്നു. തഥായി ശരിയല്ല ഭാഷകാരൻ പറയുന്നത്. അത് ശരിയല്ല. എന്താണ്? സത്യം ഗതോ വാനപ്രസ്ഥ വിശേഷേണ പരിവ്രാജക ഗ്രഹണമർത്ഥതി. ചില സ്ഥലങ്ങളിലൊക്കെ അതാണ്. ചില ശബ്ദങ്ങൾക്ക് ഗത്യന്തരമില്ലാതെ വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ എടുത്തേ തീരുമെന്ന് ഒന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാൻ എടുക്കില്ല എന്ന് പറയുന്നില്ല. പല ശബ്ദങ്ങളുടെ അർത്ഥത്തെ നിർണ്ണയിക്കുമ്പോൾ ഇത് സ്വീകരിക്കും. അവിടെ വേറെ ഒരർത്ഥം എടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ, നേരിട്ടൊരർത്ഥം കിട്ടിയില്ലെങ്കിലും എടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നഹി സത്യാംഗതോ, ഇവിടെ മാർഗമുണ്ട്. അതുകൊണ്ട് പരി വാനപ്രസ്ഥ വിശേഷേണ പരിവ്രാജകോ ഗ്രഹണം നഹി അർഹതി. ഇവിടെ വാനപ്രസ്ഥനം എന്ന് പറയുന്ന വിശേഷാശ്രമമാണ്, അതിനോടൊപ്പം പരിപ്രാജകനെ ഗ്രഹിക്കാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം പരിപ്രാജനെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി എന്ന് പറയും. യഥാ അത്ര ബ്രഹ്മചാരി ഗൃഹമേഥനോ അസാധാരണേനൈവ സ്വേന സ്വേന വിശേഷണേന വിശേഷിതോ ഏവം ഭിക്ഷു വൈഖാനസോ അപീതി യുക്തം പറയുന്ന ഈ ശാന്തോക്യത്തിലൂടെ ബ്രഹ്മചാരിയെയും ഗൃഹസ്ഥനെയും വിശേഷിച്ചെന്ന് പറയുന്നുണ്ട്. ആ ബ്രഹ്മചാരിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? അവസാദയൻ ആത്മാനം, അതാണ് ബ്രഹ്മചാരിയെ കുറിച്ച് പറയുന്നത്. അവൻ ഗുരുകുലത്തിൽ തന്നെ ജീവിച്ച് മരിക്കുന്നു എന്ന് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. അതിന് പ്രത്യേകമായ ശബ്ദമുണ്ട്. ഗൃഹസ്ഥനെ സംബന്ധിച്ചാണെങ്കിലോ യജ്ഞം തപസ് അധ്യയനം ഇതെല്ലാം പറയും. അപ്പൊ അതുപോലെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ ഭിക്ഷുവിനെയും വാനപ്രസ്ഥനെയും പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ എങ്ങനെയാലും ശരി ബ്രഹ്മജ്ഞാനം പരിവ്രാജകന് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഭാഷകാരൻ പറയുന്നത്. യഥാത്ര ബ്രഹ്മചാരി ഗൃഹമേഥിനോ ഗൃഹസ്ഥൻ ഗൃഹമേഥി അസാധാരണേനൈവ സ്വേന സ്വേന വിശേഷണേന വിശേഷത അതിൻ്റെതായ ശബ്ദങ്ങളിലൂടെ തന്നെ വിശേഷിപ്പിക്കപ്പെട്ടു തിരിച്ചറിയാൻ. ഏവം ഭിക്ഷു വൈഖാനസോപി ഭിക്ഷുവിനെയും പരിവ്രാജകനെയും വാനപ്രസ് അതാണ് അടുത്ത് പറയുന്നു. തപസ്സ അസാധാരണോ ധർമ്മോ വാനപ്രസ്ഥാനം കായക്ലേശ പ്രധാനത്വ. നിങ്ങൾ തെറ്റിദ്ധരിച്ചുള്ളത്, ഈ പരിവ്രാജകനെയും വാനപ്രസ്ഥനെ പരിവ്രാജകൻ എന്ന് വെച്ചാൽ ഇത്തിരി സൗകര്യത്തിലൊക്കെ ജീവിക്കുന്നവരാണ്. അവർ വലിയ കായക്ലേശത്തിനൊന്നും പോകത്തില്ല. അപ്പൊ സ്വാമിമാർ അങ്ങനെ ജീവിക്കട്ടെ ഇങ്ങനെ ജീവിക്കട്ടെ എന്ന് ചോദിക്കരുത്. അതൊക്കെ മാനപ്രസ്ഥനുള്ളതാണ്. കായക്ലേശം എന്ന് പറയുന്നതേ ഇല്ല ആർക്ക്? പരിവ്രാജകൻ. അപ്പോൾ ആരാണോ കായക്ലേശം ഒന്നും കൂടാതെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല എ സി മുറിയിലൊക്കെ കഴിയുന്ന അവരാണ് പരിപ്രാജകൻ. ഇനിയെങ്കിലും മനസ്സിലാക്കും. വിമർശിക്കരുത്, ഉള്ളുകൊണ്ട് വിമർശിക്കരുത്. പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളുകൊണ്ട് തോന്നുന്നു. ഉള്ളതുകൊണ്ട് പരിപ്രാജകനായിട്ട് ഇത്രയും സൗകര്യത്തിലൊക്കെയാണോ ജീവിക്കുന്നത്? ഞങ്ങളുടെ ഗുരു പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. എന്താണോ കായക്ലേശം പാടില്ല, എല്ലാം നല്ല സ്വസ്ഥമായിരിക്കും. അങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ പരിപ്രാജകനായാൽ മതി. അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതിന് പോകണ്ട. എങ്ങനെ? അതുകൊണ്ട് കാര്യമൊന്നുമില്ല. വെറുതെ പരിപ്രാജകനും പറഞ്ഞു സൗകര്യങ്ങൾ വേണം. എങ്ങനെ? നടക്കാൻ പാടില്ല, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പരിവ്രജനത്തിൽ നടക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അതും പ്രധാരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നടക്കണ്ടായിരിക്കും, സ്വസ്ഥമായിട്ടിരിക്കുക. ഒരു ആവശ്യമില്ല, മുറി അടച്ചുപൂട്ടി തന്നെ ഇരിക്കാം. പരിവ്രജനം എന്ന് വെച്ചാൽ ത്യാഗം. അങ്ങനെയാണ് ഞങ്ങളുടെ ഗുരു പറയുന്നത്. ത്യാഗം എന്ന് വെച്ചാൽ ഇത് തന്നെ, ഒരു ക്ലേശം കൂടാതെ സ്വസ്ഥമായിട്ട്. ഏഷണാത്യാഗം. ത്യാഗം എന്ന് പറഞ്ഞാൽ ഏഷണാത്യാഗം. അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തമാശ പറയുന്നതാണ്. പരിവ്രജന്തി എന്ന് പറയുന്നിടത്തെ ആ ബ്രഹ്മധാരണ്യത്തിന്റെ ഭാഷ എടുത്തു നോക്കുക. പരിവ്രജനം എന്ന് വെച്ചാൽ ത്യാഗം എന്നേ ഉള്ളൂ, ഏഷണാത്യാഗം. അല്ല നടക്കുക എന്ന് പറയുന്നതിന്, അത് നടക്കുന്നവരുണ്ട്. അത് നേരത്തെ പറഞ്ഞു, നമ്മൾ രണ്ടു ദിവസം മുമ്പ് ചർച്ച ചെയ്തു. അതൊക്കെ സ്മാർത്ഥ സന്യാസത്തിലാണ് ഇങ്ങനെ നടക്കുന്നു. ഇത് പരിവ്രജനം എന്ന് പറഞ്ഞാൽ വളരെ സ്വസ്ഥമായ ഡീസന്റ് ആയിട്ടുള്ള ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അലയാനും കഷ്ടപ്പെടാനും ഒന്നും പാടില്ല. കായക്ലേശമേ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അറികൂടുതൽ എന്ത് വേണം? ഒരു ക്ലേശം പാടില്ല, എല്ലാം കൃത്യമായിരിക്കണം. ഭക്ഷണം കൃത്യസമയത്തായിരിക്കും. എന്ന് വെച്ചാൽ കാണുന്നവന് അസൂയ തോന്നണം. തപസ് പാടില്ലെന്നാണ് ഇവിടെ പറയുന്നത്. സിദ അതല്ലേ ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇത് എന്റെ വ്യാഖ്യാനമല്ല, ഭാഷ്യകാരൻ പറയുന്നതാണ്. വാനപ്രസ്ഥനം വാനപ്രസ്ഥനം എല്ലാ കഷ്ടപ്പാട് കഴിഞ്ഞു. ഫ്ളാറ്റിൽ താമസിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും തയ്യാറാകണം. ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, തപസ്സ അസാധാരണവും ധർമ്മവും വനപ്രസ. ജനങ്ങൾക്ക് ഒരു ബോധമില്ല, അതുകൊണ്ടാണ് വിമർശിക്കുന്നത്. അങ്ങനെയാണോ സ്വാമി, ഇങ്ങനെയാണോ എന്നുള്ളത്. കായക്ലേശപ്രധാനത്വം, കായക്ലേശപ്രധാനമാണെന്ത് വനപ്രസ. ഈ ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് ഈ ഇരുമുടിക്കെട്ട് പോലെ വലിയ ജടയൊക്കെ തലയിൽ വെച്ച് സീരിയൽ കാണുന്നതാണ് ഋഷി. നമ്മളെല്ലാവരും അതുപോലെ ആവണമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. ആയില്ലെങ്കിൽ അവർക്ക് ദേഷ്യമാണ്, എന്ത് സന്യാസം, അങ്ങനെയൊക്കെ ഇരിക്കണമെന്നുള്ളതാണ്. പക്ഷികാരൻ പറയുന്നു അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. തപസ് അസാധാരണോ ധർമ്മോ വനപ്രസ്ഥാന കായക്ലേശ പ്രധാന. ഇതൊക്കെ കാണാ പഠിച്ചു വയ്ക്കുന്നു. ആരെങ്കിലുമൊക്കെ പോയി വിമർശിക്കുമ്പോൾ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഇത് അറിഞ്ഞിരിക്കുന്നു. തപശബ്ദസ്യ തത്രേ രൂഢ. തപസ്സെന്ന് പറയുന്നത് വാനപ്രസ്ഥനിലാണ് രൂഢമായിരിക്കുന്നത്. ആ രൂഢ ശബ്ദമാണ്. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ മാത്രമല്ല, ബൃഹദാരണ്യത്തിലും ഈ സന്ദർഭം വരുമ്പോൾ ഇവിടെയാണ് എന്താണോ നാല് നാല് ഇരുപത്തിരണ്ട് ബൃഹദാരണ്യത്തിൽ നമ്പർ നോക്കി അല്ലേ, നാല് നാല് ഇരുപത്തിരണ്ടല്ലേ, അത് തന്നെ നാല് നാല് ഇരുപത്തിരണ്ടല്ലേ. ആ അവിടെ നോക്കിയോ, ആ അവിടെ നോക്കും. അതിന്റെ ഭാഷ്യത്തിൽ നോക്കുക, വിശദമായിട്ടുണ്ട്, ഒരു സംശയമില്ല. ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട് ഈ കൃഷ്ണ ചാന്ദ്രായണാദി കഠിന തപസ്സുകളെല്ലാം പിന്നെ വനപ്രസ്ഥനാണ്. അതുകൊണ്ട് ഒരു സൗകര്യം കൂടെ ഉണ്ട്, നേരെ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോവുക. അപ്പോൾ ഈ ക്ലേശങ്ങളൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് പിന്നെ വാനപ്രസ്ഥത്തിൽ പോയിട്ടാണ് ഈ തപസ്സല്ല, നേരെ ബ്രഹ്മചര്യത്തിൽ നിന്ന് അങ്ങോട്ട് പരിവ്രജനത്തിൽ പോയി കഴിഞ്ഞാൽ പരിപാടി സുഖമാണ്, തപസ്സിൻ്റെയും ആവശ്യമില്ല. അതുകൂടെ ഭാഷ്യകാരൻ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഭിക്ഷുവിന് ധർമ്മം ഇല്ലെന്ന് പറയുന്നുണ്ട്, ഭിക്ഷുവിന് ധർമ്മമുണ്ട്, പക്ഷെ അത് ഇത്തരത്തിലുള്ള കായക്ലേശങ്ങളൊന്നുമല്ല. അതടുത്ത് പറയുന്നു തപശബ്ദസ്യ തത്ര രൂഢ. തപശബ്ദത്തിന് തപശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അവിടെ രൂഢമാണ്. രൂഢം എന്ന് പറയുന്നത് തപസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത മനപ്രസ്. വിത്പത്തി നോക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അനാദി നിരൂഢ ലക്ഷണം എന്ന് പറയും. അനാദിയായി ആ ശബ്ദം ഗൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽക്കാലിയിൽ രൂഢമെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം ഗ്രഹിക്കാൻ പാടില്ല. അതുപോലെ ഭിക്ഷോസ്തു ധർമ്മ ഇന്ദ്രിയ സംയമാദി ലക്ഷണോ നൈവ തപശബ്ദേന അഭിലപ്യത. ഇത് രണ്ട് രണ്ടായി കാണണം. ഭിക്ഷുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഇന്ദ്രിയ സംയമാദി കാര്യങ്ങളാണ്. ശമതമാദി അമാനിത്വം ദമ്പിത്വം എന്നെല്ലാം പറഞ്ഞത് ഭിക്ഷുധർമ്മങ്ങളാണ്. അതിനീ തപസ്സുമായിട്ട് കൂട്ടിക്കെട്ടരുത്. തപസ്സിന് പോയി കഴിഞ്ഞാൽ അവന്റെ സ്വസ്ഥത പോയി എന്നാണ്. തപസ്സിന് പോയാൽ അനീമിയ, അൾസർ ഇതൊക്കെയാണ് അവസാനം ബാക്കി വരുന്നത്. ഇത് ഭാഷകാരൻ അത് വ്യക്തമായി പറയുന്നു. മരണം വരെ സംഭവിക്കാം തപസ്സിൽ. സർക്കസ് പോലെ അപകടം പിടിച്ചാണ്. അതും ഭാഷകാരൻ പറയുന്നു. അതുകൊണ്ട് തപസ് പാടില്ല. അപ്പൊ എത്ര വലിയ കാരുണ്യമുള്ള ആചാര്യനാണ് ഭാഷകാരൻ എന്നൊന്ന് ആലോചിച്ചു. ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടും മനുഷ്യൻ ശ്രുതിയുണ്ട് അനശനം. ഈ ഭാഗം അതല്ലേ പറഞ്ഞ, ഈ ഭാഗം വായിച്ചു നോക്ക. എവിടെ? 4:4:22. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനത് എപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നത്. മറക്കാൻ പാടില്ല. 4:4:22. ഭിക്ഷോസ്തു ധർമ്മ ഇന്ദ്രിയ സമയമാദി ലക്ഷണോ നൈവ തപശബ്ദേനത്തിൽ. അത് തപശബ്ദം കൊണ്ട് അത് എടുക്കരുത്. അതിന്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഈ പറയുന്ന പരിപ്രാജകന് ധർമ്മമൊന്നുമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇതാണ് ഇന്ദ്രിയ സമയമാദികളാണ്. അത് പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും. അതയാളിന് സഹജമായിട്ട് തന്നെ ഉണ്ട്. അതൊക്കെ അവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നു, ചതുഷ്ടയേന ച പ്രസിദ്ധ ആശ്രമാഃ തൃത്വേന പരാമർശന്തേ ഇതി അന്യായം. എന്ന് പറയുന്നു, മുമ്പ് 4 ആശ്രമത്തെയും പരാമർശിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ 4 ആശ്രമങ്ങളെയും പ്രത്യേകം പറയുന്നുണ്ട്. അവസാനം 4-ാമത്തെ ആശ്രമത്തെ പറയുന്നുണ്ട്. അതുകൊണ്ട് തപ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ 2 ആശ്രമത്തെ പരാമർശിച്ചു എന്ന് പറയുന്നത് ശരി അല്ല. 4 ആശ്രമവും 4 തന്നെയാണ്. പരിവ്രജനം എന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു ആശ്രമം ഉണ്ട് എന്നാണ്. പിന്നെ സിദ്ധാന്തം ചതുഷ്ടയനജ പ്രസിദ്ധ ആശ്രമ. 4 തരത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ആശ്രമങ്ങൾ തൃത്വേന പരാമർശ്യന്തി, അതിനെ 3 പരാമർശിക്കുന്നു മുമ്പ് പറഞ്ഞിടത്ത് എന്നുള്ളത് അന്യായമാണ്. അത് ശരിയല്ല. 4 തന്നെയാണ് എന്നുവെച്ചാൽ 4-ാമത്തെ ഇനി പരാമർശിക്കുന്നു. 4-ാമത് പ്രത്യേകം പരാമർശിക്കുന്ന ബ്രഹ്മസംസ്ഥാനം. അപ്പൊ ഇവിടെ ബ്രഹ്മജ്ഞാനിക്ക് സ്വന്തമായൊരാശ്രമം അത് വേണം. നമ്മൾ കെട്ടിയുണ്ടാക്കുന്ന ആശ്രമമല്ല. എന്താണ് ഏഷണാത്യാഗരൂപത്തിലുള്ള ആശ്രമം അത് വേണം. അവിടെ കർമ്മങ്ങളൊന്നും വരാൻ പാടില്ല. പിന്നെ അത് ഭിക്ഷാടനം വേണം. ഒരിടത്തിരുന്നാലും മതി, പോയി വാങ്ങി വന്നാൽ പോരെ. ഒരിടത്തിൽ ആരെങ്കിലും ഭിക്ഷാടനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏറ്റവും നല്ല ഭിക്ഷാടനം എന്ന് പറയുന്നത് നിയതിദത്തം കൊണ്ടുതരുന്നതാണ് ഏറ്റവും നല്ല ഭിക്ഷാടനം. പോയി വാങ്ങുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയതി ദത്തം. എന്നുവെച്ചാ കൊണ്ടു തരുന്നത്, പോയി വാങ്ങുന്നതല്ല. ആണ് ഏറ്റവും നല്ല ഭിക്ഷ എന്നാണ്. അയാചിതം അലിപ്സയ നിയതി ദത്തം. എന്ന് വെച്ചാൽ എന്താണ്? ഭിക്ഷയ്ക്ക് വേണ്ടി വീട്ടുപടിക്കൽ പോയി യാചിക്കുക, അതാണ് ഭിക്ഷുവിൻ്റെ, ഭിക്ഷു പറയുന്നു. അങ്ങനെ യാചിക്കാതെ ഇരിക്കുന്നിടത്ത് ഭിക്ഷ കൊണ്ടുവരണം. അയാചിത അലിപ്സയ, ആഗ്രഹം വേണ്ട. നിയതി ദത്തം, അതാണ് ധനോഹോ സ്ഥിതയ അന്വദ അന്വദ എന്നൊക്കെ പറഞ്ഞു. ബാക്കി ഞാൻ പറയുന്നില്ല, എല്ലാം പറഞ്ഞാൽ ശരിയാവത്തില്ല. നമുക്ക് ഫിറ്റാവുന്ന മാത്രമേ പറയാവൂ. അപ്പൊ യാചിക്കുന്നതിൽ നിന്നും നല്ലതാണ് എന്നും പറയുന്നു. കൊണ്ട് നടക്കണമെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, നടന്നു വാങ്ങണമെന്നില്ല. അതെല്ലാം നേരത്തെ പറഞ്ഞു, മൂന്നാല് ദിവസത്തെ മുമ്പുള്ള ചർച്ചയിൽ. അങ്ങനെ പലതരത്തിലുള്ള നടന്നു പോകുന്നത്, മക്കളെ വീട്ടിൽ പോയി ഭിക്ഷ വാങ്ങി കഴിക്കുന്നത് ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്. ഒന്നും നിർബന്ധമില്ല. അപ്പോ സന്യാസത്തെക്കുറിച്ചും ഭിക്ഷാടനത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉള്ളിൽ വെച്ചും കൊണ്ട് വേണം നിരൂപണം ചെയ്യും. ഇനി അതിനെക്കുറിച്ച് പറയുന്നിടത്തും ഈ കാര്യങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉള്ളിലില്ലാത്ത മനുഷ്യനത് ഉൾക്കൊള്ളാൻ പറ്റിയെന്നും വരത്തില്ല. ാണ് പബ്ലിക്കായിട്ട് ഇതൊന്നും പറയാൻ പറ്റാത്തത്. കാരണം ഒരു പബ്ലിക്കിന്റെ മുമ്പ് ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന എല്ലാം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് വിപരീതമായി ധരിക്കും. എല്ലാം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാലൊട്ട് തീരത്തുമില്ല. പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. കാരണം ഇത് വളരെ, ഇതിനെക്കുറിച്ചൊരു തീരുമാനത്തിലെത്തണമെങ്കിൽ ഇതിന് വളരെ വിപുലമായ അറിവ് നമുക്ക് ആവശ്യമാണ്. എന്നാലേ പറ്റും. വിപുലമായ അറിവെന്ന് പറയുന്നത് നമുക്ക് ഒരിടത്തും പോയി വിളമ്പാനും പറ്റത്തില്ല. അപ്പം പൊതുജനത്തിന് മുമ്പ് മിണ്ടാതിരിക്കുന്നതാണ് തടി കേടാക്കാതിരിക്കാൻ പറ്റിയത്. ഒരു കുഴപ്പം. ഇനി നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാലും ശരി, സ്ഥിരം തന്നെ നമ്മൾ പറയുന്നു എന്നിരിക്കട്ടെ, കേൾക്കുന്നത് മന്ദബുദ്ധിയതാണെങ്കിൽ അതുകൊണ്ടും പറയുന്നുണ്ട്. വീണ്ടും പറയുന്നവനോട് ദേഷ്യം വരുന്നല്ലാതെ കേൾക്കുന്നവന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതും അനുഭവത്തിൽ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം അങ്ങനെയാണ്, വിഷയം വളരെ വലുപ്പമുള്ളതാണ്. അതാണ് അതുകൊണ്ട് പറയും, സഭയറിഞ്ഞേ സംസാരിക്കാം. എനിക്കിപ്പോ ഓർമ്മ വരുന്ന ബൈബിളാണ്. എന്താണ്? പന്നികളുടെ മുമ്പിൽ മുത്തുകൾ വിതറരുത്. എന്തോ കാര്യം കേടുകൊണ്ട് തോന്നിയായിരിക്കും അത്. ബൈബിളിൽ ഒരു കേട്ടിട്ടുണ്ടോ? ബൈബിൾ പഠിച്ചിട്ടില്ല അല്ലേ? അവർ പറയുന്ന ഒരു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ വരുന്ന പന്നിയുടെ മുമ്പിൽ മുത്തുകൾ വിതറരുത്. വിത്ത് വിതറിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നിനക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അതുപോലെയാണ് ഈ അറിവ്. പൊതുവായി ഞാൻ പറഞ്ഞാണ് ഇവിടെ ഈ സദസ്സിനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഇനി ഉടനെ അങ്ങനെ ചിന്തിക്കുക, കാട് കയറരുത്. പൊതുവായി പറഞ്ഞ ഇനി കുറച്ചുകൂടെ കേൾക്കണോ ബൈബിള്? കേൾക്കണോ? വേണമെങ്കിൽ പറയാം. അതെ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സാന്ദർഭികമായി, വെള്ളയടിച്ച കുഴിമാടങ്ങളെ, നിങ്ങൾ അധരം കൊണ്ട് എന്നെ സേവിക്കുകയും ഹൃദയം കൊണ്ട് അകന്നിരിക്കുകയും ചെയ്യുന്നു. എന്റെ അർത്ഥം വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ബൈബിളിലുള്ളതാണ്. അപിച്ച ഭേദവിവേശിതേഷു അത്ര ഭവതി ത്രയ ഏതി പുണ്യലോക ഭാജഹ ഏകോ അമൃതത്വ ഭാക് ഇതി. അതുകൊണ്ടെന്താണ് ഇവിടെ വ്യക്തമായും വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭേദവ്യപദേശം അത്ര ഭവതി. ഇവിടെ ഭേദവ്യപദേശം ഉണ്ട്. എങ്ങനെ? ത്രയേ ത്രയ ഏതേ പുണ്യലോക ഭാജഹ, വ്യക്തമായി പറയുന്നു. ഈ പറഞ്ഞാൽ മൂന്ന് കോട്ടർ പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു: ഗൃഹസ്ഥൻ, നൈഷ്ഠികൻ, വാനപ്രസ്ഥൻ. പുണ്യലോകം, ബ്രഹ്മലോകം. ഏകോ അമൃതത്വ, ഒരാൾ മാത്രം മുക്തിയെ പ്രാപിക്കുന്നു. എന്താണ്? എങ്ങനെ? ചാന്തോക്യത്തിൽ തന്നെ മുമ്പോട്ട്. എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിഷമിക്കും. ഇതാണ്, ഇതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്ഥാലീ പുലാക ന്യായേന, എന്നുവെച്ചാൽ പലരുടെയും വിചാരം ഇതൊക്കെ ഞാൻ പറയുന്നു എന്നാണ്. ഞാൻ പറയുന്നതല്ല ഇത്, എനിക്കറിയാം ഇങ്ങനെ വിചാരിക്കത്തുള്ളൂ. ഇതല്ലേ ഈ കുറ്റമല്ല എന്റെ മേളി വരുന്നു, എന്റെ തലയിൽ വരുന്നു. ഞാനിവിടത്തെ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞു. എന്താണ്? എനിക്കിതാ എൻ്റെ മുമ്പേരിക്കുന്ന മൈക്കിന്റെ സ്ഥാനമേ ഉള്ളൂ, ഞാൻ മറന്നുപോയിട്ടില്ല. നിങ്ങൾ ചിലപ്പം മറന്നുപോയിരിക്കും. ഇതെന്താ ഇത് എഴുതിയിരിക്കുന്നതെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ച് മനസ്സിലാക്കി തരുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് നേരത്തെ എഴുതിയില്ല എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ എഴുതാൻ പറ്റും? അതൊരിക്കലും എന്നോട് ചോദിക്കാൻ പറ്റി ചോദിക്കില്ല. പക്ഷെ അങ്ങനെയാണെന്നും ആൾക്കാരുടെ ധാരണയാണ്. ഇതൊക്കെ ഞാൻ പറയുകയാണ്. എന്ത് പറഞ്ഞാൽ പറയുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ ഇതിനകത്തുള്ള കാര്യം പറയുന്നില്ല. ഏത് വിഷയം ഞാൻ പറഞ്ഞാലും ശരി, ചങ്ങലയുടെ കാര്യം പറഞ്ഞാലും ശരി, ആചാരത്തിന്റെ കാര്യം പറഞ്ഞാലും ശരി, എന്ത് പറഞ്ഞാലും ഇതിനകത്തുള്ളത്, ഇതിൽ നിന്നുകൊണ്ടേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞിട്ടിരിക്കും, അത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് എന്റെ മേളിലല്ല, ഗുണമുണ്ടെങ്കിലും എന്റെ മേളിലല്ല. അല്ല, ദോഷമുണ്ടെങ്കിൽ എന്റെ മേളിൽ, ഗുണമുണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ പറയത്തില്ല. ഗുണമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും ശരി, ഞാനതിന് ഉത്തരവാദിയല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ നിങ്ങൾ വന്ന് ഈ മൈക്കിന് രണ്ട് തല്ല് കൊടുത്താൽ മതി. അതിട്ട ജോലി എനിക്കേ ഉള്ളൂ, അധികവും ഒന്നുമില്ല. അപ്പൊ അത് ചോദ്യം ശരിയാണ്. എല്ലാവരുടെയും മനസ്സിൽ അതാണ്, ഞാനെന്തോ ഇവിടെ ഇരുന്ന് അസംബന്ധം പറയുന്നു. അതല്ലേ, ഞാൻ സ്ത്രീകളെ കുറിച്ച് പറയും, സ്ത്രീകൾക്ക് പരാതിയാണ്. ഞാൻ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. ഊർധബാഹുർ വിരോമേഷ എന്ന് വ്യാസം പറഞ്ഞല്ലോ, രണ്ടു കൈയും മേളോട്ട് ഉയർത്തി പിടിച്ചു പറയണതെന്ന് ഞാൻ പറഞ്ഞല്ല. ആരങ്ങേരിയാണ്, എല്ലാം എന്റെ തലയിലാണ്. പൂർവകർമ്മ കൃതം പാപം വ്യാധിരൂപയാണ്. ഇതൊരു വ്യാധിയാണ് എന്നെ പിടിപെട്ടിരിക്കുന്നത്. എന്താണ്? പൂർവ ജന്മത്തിൽ എന്തോ ചെയ്ത പാപം കൊണ്ടാണ് ഈ അപരാധം എനിക്ക് കേൾക്കേണ്ടി വരുന്നത്. ഞാൻ പറയുന്നതല്ല, ഒന്നിനും എന്റെ സ്വന്തം അഭിപ്രായമില്ല, ഇതെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. എന്റെ ജോലി അത് വിശദീകരിക്കുക എന്ന് മാത്രം. എന്നാലും ഇനിയും പറയും, ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് ഇവിടെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു, മൂന്നും ഒന്നും നാല്. അങ്ങനെ അമൃതത്വം പരിവ്രാജകനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നാല് ആശ്രമങ്ങളുണ്ട്. ജ്ഞാനം പരിവ്രാജകനോട് മാത്രമേ അതിന് ബന്ധമുള്ളൂ. മുമ്പ് വന്ന ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ ഗൃഹസ്ഥനോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല.